ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഖ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർദിങ്ങളറിയാതെ അലയാൻ വാ അലിയാൻ വാ, ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ. ഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നോ? ഉറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഖ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ, ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ. വാദ്യ വൃന്ദങ്ങൾ വാനിലുയരുന്നുവോ? സ്വർണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ? അരിയമാൻ പേട പോലെ നീ എന്റെ അരിക് വന്നൊന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ നീ വനവലാകയായി പാടുന്നു. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഖ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ.